രണ്ടാം ദശകം. ആദിത്യാഭകിരീടമൂർധ്വതിലകം ചേരുന്ന നെറ്റിത്തടം, കാരുണ്യം വഴിയുന്ന കണ്ണ്, കരുണാഘാസം സുനാസാദിയും, ഗണ്ഡങ്ങൾ കൊളിമത്സ്യകുണ്ടലയുഗം കണ്ഠേ ജ്വലൽക്കൗസ്തുഭം ശ്രീവത്സം, വനമാലമാലകളകോ നിന്നെ ഭജിച്ചിടുവൻ, തോളിൽ കൈകളിൽ മിന്നിടുന്ന വളയും രത്നാങ്കുലീയങ്ങളാൽ ശോഭിക്കുന്ന കരങ്ങൾ നാലും, അവയിൽ ശ്രീ ശംഖചക്രാദിയും സ്വർണത്തിനുടഞ്ഞാണണിഞ്ഞൊരരയിൽ ചാർത്തുന്ന പീതാംബരം, ശ്രീ പത്മാഭകലർന്ന പാദയുഗവും ശാന്തിപ്രദം കൈതൊഴാം. ഇത്രൈലോക്യമകത്വമെങ്ങ് മഹിമൻ മോഹപ്രദം മോഹനൻ, ശോഭാവസ്തുവുമെങ്ങ് ശോഭന മഹാമാധുര്യമങ്ങുന്നുതാൻ, സൗന്ദര്യങ്ങളിൽ വെച്ച് സുന്ദരതരൻ നീയേ മഹാശ്ചര്യവും, ശ്രീ വിഷ്ണോ കുതുകം വളർത്തി വിളയാടിയിടുന്നിതെല്ലാരിലും, ഇമ്മട്ടൊക്കെ മനോജ്ഞമായ തനുവെ പ്രാപിച്ചു സമ്പത്തുതൻ ദേവിക്കുത്സകഭാവമേറി അലിവില്ലാതായി നമിപ്പോരിലും, കഷ്ടം മാധവ നിന്നിലുള്ളൊരചലപ്രേമം നിമിത്തം രമക്കേറ്റു ദുഷ്കൃതി ചാപലത്വമവളിൽ ചേരുന്നുവെന്നാർജനം. ശ്രീദേവിക്ക് അപരാസ്ഥിരത്വമതിനാൽ തന്നെ ഭവത്സക്തിയാൽ കാണിക്കാം തെളിവൊന്നുകൂടി അതിലേക്കാത്താതരം. ശ്രീപദേ ധ്യാനം കീർത്തനമെന്നു തൊട്ട് ഇടവണങ്ങിയിടും ഭവത്ഭക്തരിൽ ചേർന്നിടും, സ്ഥിരയായി പ്രിയന്റെ ചരിതം ശ്രദ്ധിച്ചു സിദ്ധാർത്ഥയായി, സൗന്ദര്യാമൃതവരുഷ വസ്തുവഖിലാനന്ദം കൊടുക്കുന്നതായി, ചേതോഹാരിതയാർന്നിടുന്ന തവ രൂപത്തെ ശ്രവിച്ചിടവേ അന്യാസക്തി വെടിഞ്ഞ മന്ദസുഖമായി ജൃംഭിപ്പു കോരിത്തരിച്ച ആനന്ദങ്ങളില തണുത്തമിഴുനീരേൽക്കുന്നു കേൾക്കുന്നവർ. കർമ്മജ്ഞാന തപസ്സു നന്ന് ഭഗവത്ഭക്തിക്കതിന്മീതയാം സമ്മാനിത്വമതെന്നു ചൊൽവു യതിവര്യന്മാർ സ്വസൂക്തങ്ങളാൽ. ത്വൽ സൗന്ദര്യരസത്തിൽ മുങ്ങും അമിതപ്രേമസ്വരൂപം മഹത്ഭക്തിക്കുള്ളൊരവാപ്തി ആർക്കുമെളുതായി നേടം രമാവല്ലഭാ. വീണ്ടും വണ്ണം അനിച്ഛയോടുമൊരുവൻ ചെയ്യുന്നു കർമ്മം ഫലം ദൂരത്താം, ശ്രുതിജന്യവിജ്ഞത ലഭിച്ചെന്നാകിലോ മാനസം കൈപ്പറ്റിയിടുവ തിന്ന ശക്ത അതിനാൽ തൊൽപാദഭക്തിക്കിഴും മാഹാത്മ്യം മികവുറ്റതാണ് സതതം പ്രേമസ്വരൂപൻ വിഭോ. ക്ലേശം പൂണ്ട് ഗുരു കർമ്മമാർഗമതിനാൽ സംശുദ്ധരായോ ഭവൽപാദേ ഭക്തി ഭഗിച്ചു ധർമ്മരതരായിത്തീർന്നോ യജിപ്പൂ ചിലർ. ചേതസ്സേതു ബലിഞ്ഞിടാതെ വിഹിതാചാരപ്രകാരം മഹാവേദജ്ഞൻ തിരയുന്നു നിന്നെ വെറുതെ ശുഷ്കിച്ച മാർഗങ്ങളിൽ. നിന്നിൽ ഭക്തി ഭവചരിത്ര സുധതൻ വാഗത്തിൽ മുങ്ങിയിടുകിൽ തന്നെ കിട്ടു അനന്യബോധപദവിക്കന്നേ സമർഹൻ സ്വയം. അന്നേ മോക്ഷതമായുമാ തവ പദാംഭോജങ്ങളിൽ തങ്ങിടും ധന്യപ്രേമം എനിക്ക് നൽകുകുടനെ വാതാലയാധീശ്വരാ.